നൂറാം ദശകം. കായാമ്പൂതിങ്ങി നിൽക്കുന്നൊളി മമമിഴികൾക്കുത്സവം തന്നെ രമ്യം. പീയൂഷത്തിൽ കുളിച്ചാദ്യുതിയിലികലസിക്കുന്നു ദിവ്യൻ കിശോരൻ താരുണ്യാരംഭരമ്യൻ പരമസുഖരസാൽ കോൾമയിർക്കൊണ്ടു ചുറ്റും നിന്നീടും നാരദാദ്യർക്കു വരി ഉപനിഷൽ സുന്ദരീ വൃന്ദലോലൻ. നീലിച്ച് അറ്റം ചുരുണ്ടുള്ളൊരു മുടി ഇടതൂർന്ന് അസ്സലായി കെട്ടിവെച്ചും രത്നോത്തം സംഘ ചേർന്നും വളവൊടു മയിലിൻ വീലിജാലം നിരന്നും മന്ദാരം മാല ചുറ്റിട്ട് അടിയനിത മുറക്കുന്നു കാണുന്നു ഗോപിപ്പൊട്ടാൽ നന്നായി വെളുപ്പും മിനുസവുമിയലും നെറ്റി ബാലേന്തുപോലെ അൻപിന്നംഭോധിതന്നിൽ ചെറുതിരയിളകും ഭ്രൂവിലാസങ്ങളോടും കൺപീലിച്ചാർത്ത നീലാഭയുടെ അമിതരസം പൂണ്ട നേത്രങ്ങൾ രണ്ടും തിങ്ങും കാന്തിത്തിളപ്പാർന്ന് അതിവിമുലതരം ചോന്ന തണ്ടാർതളം പോൽ കാരുണ്യം പൂണ്ട അയച്ചീടണം അഗതി കുളിർത്തിയിടുവാൻ പാരിനൊപ്പം പൊന്തിക്കാണുന്ന മൂക്കും ഹരിമണി മുകുരം പോലെഴും കണ്ട ഭൂവിൽ ചന്തം ചേർക്കുന്ന മത്സ്യാകൃതിയിൽ മണിമയം കർണഭൂഷാവിലാസം ദന്താൽപ്പം കാണുമാറും തുടുതുടവിലസുന്നോരു തൊണ്ടിപ്പഴങ്ങൾക്കന്തർഭാഗത്തു ചുണ്ടിൽ ചെറു ചിരി കലരും നിൻ മുഖം കണ്ടിടാവോ രത്നത്താൽ ശോഭയേറും വളയോട് തളിരിഞ്ചോന്ന കൈരണ്ടിനാലും പൊന്നോടപ്പൂങ്കുഴൽ തൂന്നുഖമുളിയൊടു ചേർന്ന് ഹാസ്യവൽപ്പത്തിൽ വെച്ചും രാഗാലാപം മനോമോഹനം അതിവിശദം ചെയ്യുക നീ ലോകമെല്ലാം നാദബ്രഹ്മത്തിൽ മുങ്ങിയിടണം ഇവന് കുളിർത്തിയിടണം കാതുരണ്ടും പൊങ്ങീടും കൗസ്തുഭത്തിൻ ദ്യുതിയിൽ അരുണമായി ലോകമാകും കഴുത്തും ശ്രീവത്സം മുത്തുമാലാ നിവകവുമിവയാലുജ്വലിക്കുന്ന മാറും നാനാവർണം സുമത്തിൻ തതിതളിരുകളാൽ വന്യമാല്യം മനോജ്ഞം നന്നായി ശോഭിച്ചു തൂക്കുന്നൊരു മണിമയമാലയും ഞാൻ നമിപ്പൻ ലോകം പഞ്ചാംഗരാഗദ്യുതി സുരഭിലമാമ്മയിൽ ആകൃഷ്ടമല്ലോ ബ്രഹ്മാണ്ടാനേകമന്ദസ്ഥിതമതികൃഷമായി മധ്യഭാഗം ലസിപ്പൂ സ്വർണം നല്ലിന്ദ്രനീലം മണിയിലമരുമാറങ്ങണിഞ്ഞൂരു മഞ്ഞപ്പട്ടിൻമീതേ കിലുങ്ങും കിണികിണിമണിതൻ കിങ്കിണിക്കും തൊഴുന്നേൻ ലക്ഷ്മീചിത്തം കവർന്നുള്ളൊരു തുടകൾ തടിച്ചേറെ നന്നായി കൊഴുത്തും മഞ്ഞപ്പെട്ടാൽ മറച്ചും വിരവിടു ജനരാശിക്ക് ഇളക്കം വരാവാൻ കുമ്പിട്ടിടുന്നവർക്കായി സകലവുമരുളാൻ ചെപ്പിൽ വെച്ചൊരു ജാനൂദ്വന്ദം മേന്മേൽ തടിക്കും ഹൃദയഹരകണങ്കാലുകൾക്കും തൊഴുന്നേൻ കാലിൽ തങ്ങും ചിലമ്പിന്നൊലി തവ ശുഭപാദങ്ങൾ സേവിക്കുകെന്നാം പാദാഗ്രം ഭ്രാന്തിൽ മുങ്ങും പ്രണതരുടെ മനോമന്ദരോദ്ധാരകൂർമ്മം അല്പം ചോപ്പാർന്ന് ഉയർന്നുള്ളൊരു നഖതതിയാം ചന്ദ്രമസിൻ നിലാവാൽ ഭക്തർക്ക് അജ്ഞാന ദുഃഖം കളയും അടിവിരൽ തൊത്തിനും കുമ്പിടുന്നേൻ യോഗീന്ദ്രർക്കേറ്റമിഷ്ടം മധുരമധുരമായി മുക്തർ വാഴുന്ന ദേശം ഭക്തർക്കോ കൽപ്പകത്തിനിളയ തളിരുതാൻ ദേവ നിൻ പാദമൂലം എന്നുള്ളിൽ താനിരുന്നിൻ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ദുഃഖം സർവം നശിപ്പിച്ചരുളണം അമിതാനന്ദവൃന്ദപ്രവാഹം മാഹാത്മ്യം കണ്ടിടാ തോതിയ തഹിലപദേ നീ പുറുക്കേണമെല്ലാം തോത്രം താനായിരത്തിൽ പരമിതു ഭഗവത് പ്രീതി തേടിത്തരേണം. രണ്ടാം നാരായണീയം ശ്രുതികളിലുപവാദിച്ച പോൽ നിൻ ചരിത്രം വീണ്ടും വർണ്ണിച്ചു പാടി തരിക വിരവിലിൽ നായുരാരോഗ്യ സൗഖ്യം. അങ്ങനെ പരേതനായ ശ്രീ കിയന്തൻ നമ്പൂതിരിയുടെ നാരായണീയ വിവർത്തനം അവസാനിച്ചു.